സാധാരണ പയ്യനും അറബികൾക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ പയ്യനും അറബികൾക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ അറബികളിൽ ജീവിച്ച ഒരു സാധാരണ Thank you. I'm gonna go.